സിപ്പിന വ്രതം തിരിയും ഭവതി അല്ല എന്തല്ല ശിവലിംഗമെന്താന്ന് പറയും. ഉദാഹരണത്തില് പറയുന്ന എന്താണ് ശിവലിംഗം തിരി ശില്പി നിർമ്മിച്ച രണ്ടാമതൊന്നല്ല. അവിടെ സത്യമല്ലെന്നല്ല പറയുന്നത്, അതിന് ദൃഷ്ടാന്തം എന്ന് പറയും. ദാഷ്ടാന്തികത്തിൽ ഏതിനാണോ ദൃഷ്ടാന്തം പറയുന്നത് അവിടെയാണ് പറയുന്നത് ദ്വിതീയം സത്യം എന്ന. മനസ്സിലായ ദ്വിതീയം സത്യം എന്ന് പറയുന്ന അവിടെയാണ്. പക്ഷെ രണ്ടാമതൊന്നും സത്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ ഇവിടെ എല്ലാം സത്യമാണ്. രണ്ടാമതും മൂന്നാമതും നാലാമതും എല്ലാം സത്യമാണ്. പ്രപഞ്ചത്തെ എല്ലാം മനുഷ്യൻ സത്യമായിട്ട് അനുഭവിക്കുന്നു. അസത്യമായിട്ട് ചുരുക്കം ചില കാര്യങ്ങളെ, ചില ബ്രഹ്മവും മറ്റുമൊക്കെ മനുഷ്യൻ അസത്യമായി അനുഭവിക്കുന്നു. ബാക്കി പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അസത്യമായിട്ട് അനുഭവിക്കും. അപ്പോ ഇതെല്ലാം അസത്യമായിട്ട് അല്ല അനുഭവിക്കുന്നത്, സത്യമായിട്ടാണ്. അപ്പോ നമ്മൾ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിനെ അസത്യമാണ് എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവത്തിന് നേരെ വിപരീതമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ നമ്മുടെ അനുഭവത്തിന് വിപരീതമായിരിക്കുന്ന ഒരു കാര്യത്തെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? അദ്വൈത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ. അദ്വൈതത്തിന്റെ ഒരു സിദ്ധാന്തമാണ് ഒന്നേ സത്യമായിട്ടുള്ളൂ, അല്ലെങ്കിൽ സത്യം ഒന്നാണ്, രണ്ടാമത്തത് സത്യമല്ല. നമ്മളിവിടെ രണ്ടാമത്തത് എന്ന് വെച്ചാൽ നാനാത്വം എന്നെടുക്കാം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് സത്യമായിട്ട് തന്നെ അനുഭവിക്കും. നമ്മുടെ അനുഭവത്തിന് വിരക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത് ഇതെല്ലാം അസത്യമാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഇത് ഒരാളെ എങ്ങനെ ഇത് ബോധ്യപ്പെടുത്താൻ പറ്റും? എന്താ വഴി? അതായത് നമ്മുടെ അനുഭവത്തിന് നേരെ വിപരീതമായ കാര്യമാണ് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ ഇതെല്ലാം സത്യമാണ്. എന്നാൽ സിദ്ധാന്തം പറയുന്നത് ഇതല്ല, ഈ നാനാത്വം മുഴുവൻ അസത്യമാണ്. ഇതെങ്ങനെ ഒരാളെ, കാരണം പറഞ്ഞാൽ പോരല്ലോ, കേൾക്കുന്നതാണ് അത് ബോധ്യപ്പെടണ്ടേ? എങ്ങനെ ബോധ്യപ്പെടുത്തും? വ്യാഖ്യാനകാതുല്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. യുക്തിഭദ്രമായ വ്യാഖ്യാനം ഉണ്ടല്ലോ. ഇത് ബ്രഹ്മകാലത്തിന് സമാധിയിലും അതൊന്നും ഇവിടെ പറയുന്നില്ല. അത് പറയുന്ന സ്ഥലങ്ങളുണ്ട് നമ്മൾ ചർച്ച ചെയ്ത്. അതൊക്കെ പറയുന്നു. നിർണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധാന്തം പറയുന്നതാണ്. ആ സിദ്ധാന്തം പറയുമ്പോ ഒരാൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ വഴിയെന്നാണ്? അതായത് യുക്തിയിലൂടെ പറയുന്നു. അവിടെയാണ് യുക്തി. യുക്തിയിലൂടെ പറയുക, അതിനൊരു യുക്തി പറയുക, അതാണ് രണ്ടാമതേ വരുന്നുള്ളൂ ഉദാഹരണം. അല്ലാതെ ഇത് മനസ്സിലായി കൊടുക്കാൻ വേറെ ഒരു വഴിയില്ല. ഇപ്പൊ പഴയ കാലത്ത് അദ്വൈതികള് ഈ അദ്വൈതത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത യുക്തിയിലൂടെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മ സാക്ഷാത്കാരം, സമാധി, ഇതൊക്കെ ഒരാൾക്ക് സ്വയം മനസ്സിലാക്കാനേ പറ്റും. ഞാൻ ബ്രഹ്മമാണ്, ഇതൊക്കെ വേറെ ആൾക്ക്, എനിക്ക് സാക്ഷാത്കാരം ഉണ്ടായാൽ വേറെ ആർക്കൊന്നും പിടികിട്ടു. അപ്പൊ സാക്ഷാത്കാരം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ ഒരു സമൂഹത്തിനോട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? യുക്തി ഉപയോഗിക്കുക. അപ്പൊ ഈ അദ്വൈതം സിദ്ധാന്തം വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് 90% യുക്തിവാദമാണ്. യുക്തിവാദമാണ് നടത്തുന്നത്, വിശദീകരിക്കുന്നിടത്ത്, വിശ്വസിക്കുന്നിടത്തല്ല വിശദീകരിക്കുന്നിടത്ത്. ശങ്കരാചാര്യർ തന്റെ എന്താണ് ഭാഷ്യത്തിന് മുഴുവൻ ചെയ്യുന്ന യുക്തിവാദമാണ്. ഈ യുക്തിവാദം എന്തിനു വേണ്ടിയിട്ട്? ഈ സിദ്ധാന്തത്തെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് യുക്തിവാദം. അപ്പൊ ശങ്കരാചാര്യർ ഈ ഭാഷ്യം എഴുതിയത് പ്രധാനമായിട്ടും ഈ യുക്തിവാദത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായ യുക്തിവാദത്തിന് വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. അപ്പൊ ഈ യുക്തിവാദം കൊണ്ട് എന്താണ് പ്രയോജനം? അതായത് ആ സിദ്ധാന്തത്തെ യുക്തിയിലൂടെ ബോധ്യപ്പെടും, യുക്തി വിചാരം ചെയ്യാൻ കഴിയുള്ളവർക്ക്. ആ യുക്തി വിചാരത്തെയാണ് മനനമെന്ന് പറയുന്നത്. മറ്റ് ചില ഭാഗങ്ങളും ഉണ്ട്, എന്നാലും ഞാനീ പറയുന്നത് 90%. മനനമെന്ന് പറയുന്നത് ഈ യുക്തി വിചാരത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ശങ്കരാചാര്യർക്ക് ഒരു വലിയ ജോലിയായിരുന്നു ഈ യുക്തിയിലൂടെ ഇതിനെ വിശദീകരിക്കുക. അതിനുവേണ്ടി ശങ്കരാചാര്യർ സ്വീകരിച്ച ഒരു മാർഗമാണ് ഭാഷ്യങ്ങൾ എഴുതുക. അപ്പോ നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലായി നമുക്ക് ഈ ഭാഷ്യം എഴുതേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആ യുക്തി വിചാരം മനസ്സിലാക്കി മതി. എന്താണ് യുക്തി വിചാരം എന്ന് മനസ്സിലാക്കി നമുക്കത് ബോധ്യമാകും. നമുക്ക് ബോധ്യമായിട്ട് ഇനി നമുക്കിത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഭാഷ എഴുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ ആ യുക്തിയെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ഗുരു അതാ ചെയ്യുന്നു. ശങ്കരാചാര്യർ വലിയ യുക്തിവാദം നടത്തി അദ്വൈതത്തെ സ്ഥാപിച്ചു, ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിച്ച് വിശദീകരിച്ചു കൊടുത്ത്. ഗുരു എന്താ ചെയ്യുന്നത്? അതിനെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഭാഷ എഴുതേണ്ട ആവശ്യം ഗുരുവിനില്ല. എന്തുകൊണ്ട് ഭാഷ എഴുതേണ്ട ആവശ്യം ഗുരുവിന്? ശങ്കരാചാര്യർ ചെയ്ത ആ യുക്തി വിചാരം ഗുരുവിന് മനസ്സിലായി, പിന്നെ വീണ്ടും അതിൽ കിടന്ന് ഭാഷ എഴുതേണ്ട ആവശ്യം ഇല്ല. പിന്നെ എന്താണ്? അതിനെ ഏറ്റവും ലഘുവായ രീതിയിൽ ആൾക്കാർക്ക് അതിനെ പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഗുരു ചെയ്തിരിക്കുന്നത്. ഞാനിത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണ്? ചിലര് പറയുന്ന സ്ഥിരം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ശങ്കരാചാര്യരും നാരായണ ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശങ്കരാചാര്യര് ഭാഷ്യം എഴുതി, നാരായണ ഗുരു ഭാഷ്യം എഴുതിയില്ലതാണ് നാരായണ ഗുരു മഹാനായത്. മനസ്സിലായോ? ശങ്കരാചാര്യര് ഭാഷ്യം എഴുതി, നാരായണ ഗുരു ഭാഷ്യം എഴുതിയില്ല, അതാണ് നാരായണ ഗുരു കൂടുതൽ മഹാനായിരുന്നു. അപ്പോ നാരായണ ഗുരു ഭാഷ്യം എഴുതാത്തോണ്ട് വലിയ മഹാനാവുന്നെങ്ങനെ? അത് എന്തിനു വേണ്ടി ഭാഷ്യം എഴുതി, എന്തിനു വേണ്ടി ഭാഷ്യം എഴുതിയില്ല എന്നുള്ള മനസ്സിലാക്കാത്തോണ്ടാണ്. പലതവണ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം അതൊരാവശ്യമായിരുന്നു. എന്തുകൊണ്ട്? അതിനു മുമ്പ് ആരും തന്നെ അങ്ങനെ ഭാഷ്യം എഴുതി യുക്തി വിചാരം ചെയ്ത് ഇതിനെ ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചില്ല, പറഞ്ഞു കൊടുത്തില്ല. ശങ്കരാചാര്യർ അത് ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ ഗുരുവിനോ മറ്റൊരാൾക്കോ അതിന്റെ ആവശ്യം വന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതേ സിദ്ധാന്തത്തെ വീണ്ടും ഭാഷ്യം എഴുതി പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഗുരു എന്ത് ചെയ്തു? അതിന്റെ സാരാംശത്തെ ഉൾക്കൊണ്ടിട്ട് ലഘുവായ ഉദാഹരണങ്ങളിലൂടെ അതിനെ വിശദീകരിച്ചു. ഈ ലഘുവായ ഉദാഹരണമാണ് യുക്തി. ഗുരു പറയുന്ന ലഘുവായ ഉദാഹരണങ്ങളാണ് യുക്തി. ഇത് ശങ്കരാചാര്യർ പറഞ്ഞ തന്നെയാണ്. പക്ഷെ ശങ്കരാചാര്യർ ഇതിനെ സംബന്ധിച്ച് ഈ ഉദാഹരണങ്ങൾ ഒരുപാട് വിശദീകരിച്ചതിന് ശേഷമാണ് ഒരു ഉദാഹരണം പറയുന്നത്. ഗുരു അത്രയും അതിന്റെ ആവശ്യം വന്നില്ല. എന്തുകൊണ്ട്? ഇത് ഇതിനകം തന്നെ പരിചിതമായ കാര്യമാണ്. അദ്വൈതികളുടെ അല്ലെങ്കിൽ ഈ ശാസ്ത്രം പഠിക്കുന്നവരുടെ ഇടയിൽ പ്രചാരം കിട്ടിയതാണ് ഈ ശങ്കരാചാര്യരുടെ യുക്തികൾ. അപ്പൊ ഗുരു ഇവിടെ ശിവലിംഗം എന്ന് പറയുമ്പോ കേൾക്കുന്നവർക്ക് എന്താ പ്രയോജനം? എന്താണ് പ്രയോജനം? ഈ ഉദാഹരണം ഇപ്പൊ ഗുരു ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഉദാഹരണം കേട്ട് കഴിഞ്ഞാ ശങ്കരാചാര്യരുടെ കൃതികളിൽ നല്ല പരിചയമുള്ളവർക്ക് ഈ ഉദാഹരണം കേട്ട് കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ യുക്തികളെല്ലാം ഓർമ്മയിൽ വരും. ഇതിനെ സംബന്ധിച്ച് ശങ്കരാചാര്യർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ആ യുക്തികളെല്ലാം അവർക്ക് ഓർമ്മയിൽ വരും. അതിന് ഈ ഒരു ഉദാഹരണം മാത്രം കേട്ടാൽ അത് പരിചയമുള്ളവർക്കാണെങ്കിൽ, അതിനെക്കുറിച്ച് ഒരു പരിചയമില്ലാത്തവരാണെങ്കിൽ ഈ ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ അവര് അരൂപ്പുറം പ്രതിഷ്ഠയിലേക്കും സാമൂഹ്യ പരിഷ്കരണത്തിലേക്കും നവോത്ഥാനത്തിലേക്കും ഒക്കെ പോകും. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ ഗുരു ഈ എഴുതിവെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള അദ്വൈതത്തിൽ പരിചയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? അത് ഇതിന്റെ എല്ലാ വ്യക്തികളും വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന് വേണ്ടി ഒരു ചെറിയൊരു ഉദാഹരണം വെച്ചതേ ഉള്ളൂ. ഈ യുക്തിയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഉദാഹരണം. യുക്തിയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഉദാഹരണം. ആ ഉദാഹരണത്തിലൂടെ ആ യുക്തിയെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു യുക്തി വിചാരത്തിൽ പരിചയമില്ലാത്ത ആൾക്കാർ ഈ ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ പറയുന്നെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇത് പഠിക്കുമ്പം അത്യാവശ്യമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ശങ്കരാചാര്യർ ഇതിന്റെ പിന്നിൽ പറഞ്ഞിരിക്കുന്ന യുക്തികളെല്ലാം പരിചയപ്പെട്ടിരിക്കണം. എന്നാലേ ഇത് മനസ്സിലാവും. അല്ല, ഫ്രഷ് ആയിട്ട് ഒരാൾക്ക് വന്നിട്ട് ഇത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇത് മാത്രമല്ല, അധ്യാരോപം, ഉപവാദം, അസത്യദർശനം, മായാദർശനം, കർമ്മദർശനം, ഇങ്ങനെ പോകുന്ന ഈ എല്ലാ വിഷയങ്ങളും, ഇതിൽ ഓരോ വിഷയങ്ങളും ശങ്കരാചാര്യർ വിശദമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇത് വായിക്കുന്നവർക്ക് ആ ബോധം കൂടെ വേണം. ശങ്കരാചാര്യർ വിശദമായി ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ശങ്കര പരമ്പരയിലുള്ള ആചാര്യന്മാർ വിശദമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഗുരു ഇവിടെ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. അധ്യാരോപം, അപവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യരോ അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ പരമ്പരയിലോ അല്ലാതെ വേറെ ആരും അത് ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ അത് എന്താണെന്ന് ശങ്കരാചാര്യർ ഇത് ചർച്ച ചെയ്തു എന്ന് മനസ്സിലായാല് നമുക്കിത് മനസ്സിലാവും. അതുകൊണ്ട് ശങ്കരാചാര്യരെ പഠിക്കാതെ ദർശനമാല നമ്മള് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ അബദ്ധത്തിൽ ചെന്നിട്ടുണ്ട്. വിശേഷം ദർശനമാല, ദർശനമാല കാര്യം. കാരണം ഇത്രയും ഈ 10 വിഷയങ്ങൾ ശങ്കരാചാര്യ അല്ലെങ്കിൽ ശങ്കരാചാര്യ ശിഷ്യന്മാരോ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നിർവ്വാണ ദർശനം, അത് ശങ്കരാചാര്യ ചർച്ച ചെയ്തു, ശങ്കരാചാര്യ പരമ്പരയിൽ ചർച്ച ചെയ്ത. അപ്പോ അതിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത് മുഴുവൻ. അപ്പൊ ശങ്കരാചാര്യർ പഠിക്കാതെ ഇത് പഠിക്കണമെന്നൊക്കെ പറയുന്നത് ശുദ്ധമായ വിവരക്കേടാണ്. എന്നാൽ ഇത് ഒരാൾക്ക് പഠിക്കാൻ സാധ്യമല്ല. ഇനി ആത്മോദേശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ശങ്കരാചാര്യർ പഠിക്കാതെയും പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ. ആത്മോദയ ശതകത്തിൽ ഈ പറയുന്ന കാര്യം ശരിയാകും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മതം പ്രധാനമായിട്ടും അത് തന്നെ. മതം എന്ന് പറയുന്നതിനെ കുറിച്ച് ശങ്കരാചാര്യർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോ അതൊരു പുതുമയുള്ള ഒരു കൃതിയാണ്. ശങ്കരാചാര്യർ ഇവിടെ ഇരുന്ന് ഭാഷ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇന്നത്തെ പഞ്ചാബ് സിന്ധ് പ്രദേശത്തൂടെ മുസ്ലിങ്ങളെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശങ്കരാചാര്യർ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അത് മറ്റൊരു കാര്യം. ഇത്രയും ദൂരം ഉണ്ടല്ലോ. മുഗളന്മാരെന്നു വിവരക്കേട് പറയാ. അതേ പറയത്തുള്ളു. അറബ് വംശജർ എന്ന് പറയും. അവരിങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര അറിഞ്ഞു അറിഞ്ഞിരുന്നുള്ള കാര്യം അത് വേറെ കാര്യമാണ്. എന്നുവെച്ചാ ഇന്നത്തെ ഇറാൻ ഇറാഖ് പ്രദേശത്ത് നിന്ന് കടൽ വഴി ഗുജറാത്തിനപ്പുറം ഇന്നത്തെ പാകിസ്ഥാന്റെ കച്ച് ആ ഭാഗത്തൊക്കെ കപ്പലിൽ വന്നിറങ്ങി അവര് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ കീഴ്പ്പെടുത്തുകയാണ്. ശങ്കരാചാര്യർ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അത് ഒന്നും നമുക്കറിയാം. ഇനി അന്ന് അവരുടെ മതത്തെ കുറിച്ച് ശങ്കരാചാര്യർ അറിഞ്ഞിരുന്നു, അതിനും ഒരു തെളിവും ശങ്കരാചാര്യരുടെ ഭാഷയത്തിലുള്ളിടത്തും ക്രിസ്തു മതത്തെ കുറിച്ചോ ഇസ്ലാം മതത്തെ കുറിച്ചോ പരാമർശിക്കുന്നില്ല. പൂർവപക്ഷമായിട്ട് പണ്ട് എന്താണ് നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണൻ ഒരു വലിയ വെട്ടിത്തം പറഞ്ഞു. പമ്പര വെട്ടിത്തം എന്താണ്? ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ നിന്ന് കിട്ടിയാണ്. ഇസ്ലാം മതത്തിൽ നിന്ന് കിട്ടിയാണ്. ആ അവിടുന്ന് കിട്ടിയാണ്. കർണാകരൂരിൽ നിന്ന് പറഞ്ഞു കൊടുത്തില്ല. അത് ഇന്ത്യയുടെ പ്രസിഡന്റാണ് പറഞ്ഞത്. വിവാദമായി അന്ന് തന്നെ. അപ്പോ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചിലർ പറഞ്ഞിട്ടുള്ള ഒഴിച്ചാൽ അതിന്റെ സ്വാധീനത്തിന്റെ യാതൊരു അടയാളം ശങ്കരാചാര്യ ഭാഷയത്തിൽ ഒരിടത്തുമില്ല. അപ്പോ ശങ്കരാചാര്യെല്ലാം ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഇവിടെ നിലവിലുണ്ടായിരുന്ന ദർശനങ്ങളെ കുറിച്ചാണ്. ശങ്കരാചാര്യ എട്ടാം നൂറ്റാണ്. ഏകദേശം കൃത്യം ആ സമയത്ത്. ആ സമയത്താണ് മുസ്ലിങ്ങൾ ഇവിടെ ആക്രമിക്കുന്നത്. അതെന്തേ ഒന്ന് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി ചെറുതായിട്ട്. അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന ശങ്കരാചാര്യരുടെ ആ ഭാഷ്യം വായിച്ചു പഠിക്കാത്ത ഒരാളും അധ്യാരോപവാദം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ശങ്കരാചാര്യ പഠിക്കാതെ എങ്ങനെ മനസ്സിലാക്കും? ശങ്കരാചാര്യ പഠിക്കാതെ ഓരോരുത്തരും വ്യാഖ്യാനം എഴുതി വെച്ചാണ് കാട് കയറി പോയത്. പഠിക്കാതെ ആത്മോദേശത്തിന് അത് വേണം. അത് മറ്റൊരു വിഷയമാണ്. അത് ശങ്കരാചാര്യ സ്വാധീനവും ഉണ്ട്, പക്ഷെ അതിന് മറ്റു പല സ്വാധീനങ്ങളും ഉണ്ട്. അവിടെ ഈ പറയുന്നത് ശരിയാണ്. അവിടെ മതത്തെ കുറിച്ച് വന്നു, ഈ പറയുന്ന പോലെ സാമൂഹ്യ നീതിയെ കുറിച്ച് വന്നു, പല വിഷയങ്ങളും അവിടെ വന്നു. എന്നാ ശങ്കരാചാര്യ ആശയങ്ങളും വന്നു, പലതീന്നും അത് വന്നു. പൊതുവെ പറയുന്ന അത് ഗുരു അരിയപ്പുറത്തിരുന്നപ്പോഴുതിയെന്ന ദർശനം ഉണ്ടാകും. ആത്മോദേശം എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം കൃത്യമായ രീതി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഉദാഹരണം എന്ന് പറയുന്നത് യുക്തിയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം. അപ്പോ ഈ ഉദാഹരണവും ഈ യുക്തിയും എല്ലാം ശങ്കരാചാര്യർ വിശദീകരിച്ച തന്നെയാണ്. തറപ്പിച്ചു പറയാം. അതായത് ശങ്കരാചാര്യർ ഈ വടിയെ കുറിച്ച് പറയുന്നില്ല. പഴയ സന്യാസ സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്ന ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. സന്യാസം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന ചില പുസ്തകങ്ങൾ. അതിന് ഈ ബ്രാഹ്മണര് സന്യാസം സ്വീകരിക്കുമ്പോഴത്തേക്ക് ദണ്ഡ് സ്വീകരിക്കണമെന്ന്, അത് ബ്രാഹ്മണരും സന്യാസം സ്വീകരിക്കുമ്പോഴല്ല, ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു ദണ്ഡ് പിടിക്കണമെന്നുണ്ട്. അപ്പോ അങ്ങനെ വന്നത് അന്നത്തെ കാലഘട്ടത്തിൽ, അത് ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പോ അന്നത്തെ കാലത്ത് ഇവര് ഈ ബ്രഹ്മചാരികളെന്ന് പറയുന്നത് ഭിക്ഷ തേടി പോകുന്നവരാണ്. അപ്പോ ഭിക്ഷ തേടി പോകുന്നവരുടെ കയ്യിൽ ഒരു വടി, അത്യാവശ്യം വന്ന ഇടിച്ചു നടക്കാനും പട്ടി വന്ന ഓടിക്കാനും ഉറങ്ങും വന്ന ഓടിക്കാനും ബ്രഹ്മചര്യം സ്വീകരിക്കാന്ന് പറയുന്നത് ചെറിയ പ്രായത്തില്. അപ്പൊ അതിനുവേണ്ടി അവരെ കയ്യിൽ കൊടുത്തതാണ്. അത് മാത്രമല്ല, അവന് മറ്റൊരു ഇതുകൂടെ അതിനകത്തുണ്ട്. കാരണം ബ്രാഹ്മണൻ പിടിക്കുന്ന ആ വടി കണ്ടാൽ അവൻ ബ്രാഹ്മണനാണെന്ന് തിരിച്ചറിയാം. ക്ഷത്രിയൻ പിടിക്കുന്ന വടി കണ്ടാൽ ഇന്നാണെന്നറിയാം. വൈശ്യൻ പിടിക്കുന്ന വടി കണ്ടാൽ ഇന്നാണെന്നറിയാം. കാരണം ബ്രാഹ്മണന്റെ വടി പ്ലാസിന്റെ വടിയായിരിക്കും. ഹോമത്തിന് എടുക്കുന്നില്ല. പക്ഷെ ക്ഷത്രിയന്റെ ആണെങ്കിൽ കരിങ്ങാലി പോലെയുള്ള മരങ്ങളൊക്കെയാണ്. വൈശ്യന്റെയാലും മോശമായ മരങ്ങളാണ്. നല്ല മരം കാണാനൊക്കെ ഭംഗിയുള്ള മരം ബ്രാഹ്മണനും. അപ്പൊ ഈ വടി എന്ന് പറയുന്നത് ഒരു അടയാളമായിട്ട്, എന്താണ് ഇവൻ ഇന്ന ജാതിയാണ് എന്നുള്ള അടയാളമായിട്ടും ഇതൊക്കെയാണ് അന്ന് വടി പിടിപ്പിച്ചത്. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് സന്യാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇവനെ തിരിച്ചറിയണമല്ലോ, ഇവൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനോ ആണോ വൈശ്യനാണോ. കാരണം അതുവരെ ഇവനെ തിരിച്ചറിഞ്ഞിരുന്നത് പോണുന്നോടും അവന്റെ സിഗയും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോ ഇവന്റെ പോണുന്നൂരന്റെയും ഈ സിഗയുടെയൊക്കെ പ്രതീകമായിട്ടാണ് ആ വടിയുടെ അറ്റത്തൊരു സിഗ പോലെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ എന്നുവെച്ചാൽ അത് കാണുമ്പോൾ മനസ്സിലായിക്കൊണ്ട് അവൻ ബ്രാഹ്മണനാണ്. അവിടെയും ജാതീയമായി എന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വടി എല്ലാവർക്കും പിടിക്കാൻ അവകാശമില്ല, ബ്രാഹ്മണനേ ഉള്ളൂ. വടകേന്ദ്രയിൽ നിന്നും ബ്രാഹ്മണ സന്യാസിമാരാണ് വടി പിടിക്കുന്നത്. അല്ലാത്തൊരു വടി പിടിക്കാറ്. അതായത് ഈ അടയാളമൊക്കെ കാണുമ്പോൾ മനസ്സിലായിക്കൊണ്ട് അവൻ ബ്രാഹ്മണനാണ്. അവർക്ക് എവിടെ ചെന്നു കഴിഞ്ഞാലും മുൻഗണനയാണ്. വടക്കേന്ദ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ചെന്ന് അവരാദ്യം വിളിച്ചുകൊണ്ട് വന്നു ദണ്ഡി സ്വാമി മുൻവശത്ത് കൊണ്ടുവന്നിരിക്കുന്നു. മറ്റ് ജാതിക്കാർ ക്ഷത്രിയരും വൈശ്യരും വന്നപ്പോൾ, ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല, ക്ഷത്രിയരെന്നൊക്കെ പറയുന്നതിന് അത് നൂറുകണക്കിന് ജാതിയുണ്ട്. വൈശ്യരെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഇപ്പോ നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത, അവർ വൈശ്യ ജാതിയാണ്. അത് വൈശ്യരുടെ ഒരു വിഭാഗമാണ്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അപ്പോ ഇവർക്കെല്ലാം പ്രത്യേകം പ്രത്യേക അടയാളങ്ങളാണ്. അപ്പൊ ബ്രാഹ്മണനെ എന്തായാലും തിരിച്ചറിയണം. കാരണം എന്തുകൊണ്ട്? അവനാണ് എപ്പോഴും പൂജ മുഖ്യമായിട്ടും കിട്ടേണ്ടത്. പൂജിക്കേണ്ട അവനെയാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രതീകമായിട്ട് ഈ തലയിലൊരു അത് കളഞ്ഞെങ്കിലും അതിന്റെ ഒരു പ്രതീകമായിട്ട് പിന്നെ ഇതെല്ലാം ദണ്ഡിന് ഇതൊക്കെ വച്ചത്. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് വന്നപ്പോഴത്തേക്ക് ഈ ബ്രാഹ്മണൻ ഈ ദണ്ഡം പിടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ മുസ്ലിങ്ങൾ വന്നു, ഇങ്ങോട്ട് കടന്നു വന്നു. ഇവിടെ മുസ്ലിങ്ങളും പിന്നെ ഇവിടെയുള്ളവരും തമ്മിൽ അന്നത്തെ സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദണ്ഡ് പിടിക്കുന്ന ബ്രാഹ്മണൻ തന്നെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടിട്ട് ഒരു മിലിട്ടറി ഉണ്ടാക്കും. ഇത് ബുദ്ധിയാണ്. മിലിട്ടറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ മിലിട്ടറി ഉണ്ടായിക്കഴിഞ്ഞാൽ അവര് ചാവേറുകളായിരുന്നു. അപ്പൊ അവര് ചാവേറുകളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന് ചാവേറായി ചാവുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള എല്ലാവർക്കും സന്യാസമാകാം, ശൂദ്രൻ ഉൾപ്പെടെ. അപ്പോ ഈ ശൂദ്രൻ ഉൾപ്പെടെ ആയപ്പോഴത്തേക്ക് ഇവരെ സന്യാസിയാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ഇവരിനി വടിയും കിടിയൊക്കെ എടുത്ത് കളഞ്ഞു. പുതിയൊരു രീതി ഉണ്ടാക്കി, അതാണ് പരമഹംസ സന്യാസം എന്ന് പറഞ്ഞാൽ അവന്റെ തലയൊക്കെ മുട്ടയടിച്ച് ഈ ശിഖയും ഇതുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാവരെയും സന്യാസിമാരാക്കി ആയുധ പരിശീലനം കൊടുത്ത് ഇവരെ നേരിടാൻ വേണ്ടിട്ട്. ഇതിന്റെ ഏറ്റവും ആചാര്യസ്ഥാനത്ത് ആരിരുന്നു, ഈ ബ്രാഹ്മണര്, അവരാണ് ഇതിന്റെ ടോപ്പ്. ബാക്കി ഇങ്ങനെ താഴോട്ട് നമ്മുടെ ഈ പോലീസ് സിസ്റ്റത്തിലാണ് എന്നുവെച്ചാ എസ് പി, അത് കഴിഞ്ഞ് താഴോട്ട് വന്നിട്ട് എസ് ഐ, എഡ്, സാധാ പോലീസ്. ഈ രീതിയിലാണ് ഈ സന്യാസ സമ്പ്രദായത്തിന്റെ ഘടന. ഈ മണ്ഡലേശ്വരൻ എന്ന് പറയുന്ന ഒരു എസ് പി ലെവലിലുള്ള ആളാണ് മണ്ഡലേശ്വരൻ. അപ്പൊ ഇതെല്ലാം ശൂദ്രന്മാരെ സംഘടിപ്പിച്ചാണ് ഈ ഒരു മിലിട്ടറി ഉണ്ടാക്കി. അതിനാണ് ഈ അഖാഡ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കേൾക്കുന്നില്ലേ, ഏതോ ഒരാള് വടക്കേ ഇന്ത്യ ഭയങ്കര, ഇതൊക്കെ ഈ ബ്രാഹ്മണൻ ഉണ്ടാക്കിയ ശൂദ്ര ചാവേറുകളാണ്. മനസ്സിലായോട്ട്? അല്ല, അഘോരി വേറെ, അഘോരി വേറെ രീതി. അത് പിന്നെ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് വേറെ രീതി ഉണ്ടാക്കിയുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ആൾക്കാരെ അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്, സിദ്ധിയുണ്ട്, ഞങ്ങളത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞ് ദേഹത്ത് ഭസ്മമൊക്കെ വാരി തലയോടെയൊക്കെ വെച്ച് അത് തന്നെ അത് പറ്റിപ്പ് പറയുക. അത് വെറും തട്ടിപ്പുകളാണ്, അതിനകത്ത് വേറെ കഥയില്ല. നമ്മളിത് കാശിയിലാ കണ്ടിട്ടുള്ളതായിരുന്നു, അവിടെയൊക്കെ താമസിച്ച് നേരിട്ട് കണ്ടായിരുന്നു. ഇത് ഇവരെന്ന് പറയുന്നത് എന്താണ്, ശൂദ്ര ചാവേറുകളാണ് ഈ മണ്ഡലേശ്വരന്മാരും അതും ഇതൊക്കെ അന്നുണ്ടാക്കിയത്. ഇതിന്റെ ബുദ്ധി എന്ന് പറയുന്നു എപ്പോഴും ആ പൗരോഹിത്യ ബുദ്ധി എന്ന് പറയുന്നത്, അവൻ ചാവേറാകത്തില്ല, അവൻ സേഫായിട്ട് ഇരുന്നിട്ട് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴത്തേക്ക് ഇവരെയൊക്കെ പിടിച്ചെന്ത് ചെയ്തു, ചാവേറുകളായി. ഇവര് ചാവേറുകളായി, ഇവര് മുസ്ലിങ്ങളായിട്ട് സംഘടനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പലതരത്തിലും. നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ട് ഹരിദ്വാറില്, ഇവര് ഈ ചാവേറുകളായി കഴിഞ്ഞപ്പോ യുവന്മാർ ആദ്യം ചെയ്യുന്ന വെച്ചാൽ തമ്മിലടിച്ച്. ഇതേ ഇവര് ചാവേറുകളായപ്പോ വൈഷ്ണവ സമ്പ്രദായത്തിലും ഉണ്ടായി. ഹരിദ്വാറിലെ കുംഭമേളയ്ക്ക് ഇവർ രണ്ടിനും കൂടെ തമ്മിലടിച്ച് വൈഷ്ണവരും കുറെ ചത്ത്, ഇവരെയും ചത്ത്. അലഹബാദ് കുംഭമേളയ്ക്ക് ഇവർ തമ്മിലടിച്ച് ചത്ത്. പിന്നെ ആയുധ പരിശീലനം ഇവർക്കുണ്ട്, ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. ഇപ്പൊ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോ ഇപ്പൊ ഇവര് പ്രസംഗിച്ചോണ്ട് നടക്കുന്ന എന്താണ്, ധർമ്മരക്ഷ, ധർമ്മത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ. അപ്പോ അതിനുവേണ്ടി ഞങ്ങള് വെറുതെയാണ്. യുവമാരെവിടെയെങ്കിലും ഇങ്ങനെ തിന്നും കുടിച്ചും കുറച്ച് കഞ്ചാവ് പേടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്നുണ്ടാകാം. ഇവരെ കൊണ്ട് ഒരു ധർമ്മവും രക്ഷിക്കാൻ പറ്റത്തില്ല, ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ കേരളത്തിൽ ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ചാനലുകൾ സർക്കാരിന് പേടി എന്ന് പറയുന്ന ഇവരെയല്ല പേടി, അത് മറ്റൊരു സംഭവമാണ്. അതായത് കുംഭമേള എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കേരളത്തിൽ അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഈ കുംഭമേളയ്ക്ക് സ്നാനം ചെയ്യാനായിട്ട് അവിടെ ആൾക്കാർ വരും, കോടിക്കണക്കിന് ആൾക്കാർ അവിടെ വരും. അങ്ങനെ വരുമ്പോ അവിടത്തെ എല്ലാ അക്രമസമാധാന പാലനം, ശുചിത്വം, നമ്മുടെ ഇവിടുത്തെ കൃത്താണ്ടം പോലെ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിനെ ചെയ്യാൻ പറ്റും, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് പേടിച്ചിട്ടില്ല ചെയ്യുന്നു. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയാലേ പറ്റും. അതില് ഈ ഇവര് ഇങ്ങനെ കുംഭമേളയ്ക്ക് കുളിക്കുക എന്ന് പറയുന്ന ഒരു അവകാശം ഈ അഖാഡകൾക്കുണ്ട്. അത് കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇവരിൽ അന്ധമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇവര് ഈ കുളിക്കുന്ന സമയം, ഇവര് തുണിയില്ലാതെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന സമയം ഇത് കാണാൻ വേണ്ടി നാല് സൈന്യം ആൾക്കാർ തടിച്ചുകൂടും. എന്തിനായി തടിച്ചുകൂടുന്നത്? അല്ല, അതിന്റെ ഒരു പിന്നിലുള്ള ഒരു വലിയ തട്ടിപ്പ്, മനസ്സിലായോ? ഒരു തട്ടിപ്പെന്ന് പറയുന്നത് ഈ സമയത്ത് ഈ 12 വർഷത്തിൽ അല്ലെങ്കിൽ 6 വർഷത്തിലൊരിക്കൽ ഈ കുളിക്കാൻ വരുന്നത് ഹിമാലയത്തിന് എവറസ്റ്റിന്റെ ഒക്കെ മേളിലിരുന്ന് തപസ് ചെയ്യുന്ന ആൾക്കാർ ഈ സമയത്ത് ഇറങ്ങി വരികയാണ്. അവരവിടെ തപസ് ചെയ്യുന്ന തുണിയില്ലാതെയാണ്. അപ്പൊ അതേ രീതിയിൽ അവരിങ്ങോട്ട് ഇറങ്ങി വന്നുകൂടെ കുളിക്കുന്നു എന്നാണ് സാമാന്യ ജനങ്ങളുടെ വിശ്വാസം. അപ്പൊ ഒരു വലിയ തപസ്സിദ്ധിയുള്ളവരാണ്. ഇവരെ കണ്ടുകഴിഞ്ഞാൽ തന്നെ എന്താണ് പുണ്യമാണെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ആൾക്കാർ അവിടെ ഭയങ്കരമായി വന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് കൂടുന്നതും തിരക്കൂടുന്നതും ചാകുന്നതുമെല്ലാം. ഈ വരുന്നതിന് ഈ ഹിമാലയത്തിൽ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു തപസ്സികളുമില്ല. ഹരിദ്വാറിൽ ഈ ആശ്രമങ്ങളിൽ കഴിയുന്ന ആൾക്കാർ തന്നെ അന്നേ ദിവസം തുണിയും അഴിച്ചു കളഞ്ഞിട്ട് ഇവിടെ കുളിക്കാൻ വരുന്നതാണ്. അദ്ദേഹത്തെ പശുമാരെ പൂജി അല്ല, ഒരു സിദ്ധനും അവിടെ വരുന്നില്ല. ഈ പറയുന്ന ഒരു ഹിമാലയത്തിന് അവിടെയൊന്നും ഇന്ന് ആരും തപസ്സും ചെയ്യുന്നില്ല. ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നതാണ്. ഇന്ന് ഭക്ഷണവും മറ്റു സൗകര്യവും ഇല്ലാത്ത ഒരു സ്ഥലത്തും ആരും തപസ് ചെയ്യുന്നില്ല. ഇനി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഗെറുക്ക് പിടിച്ചവരും അവിടെ പോയിരിക്കും. അങ്ങനെ ഇരിക്കുന്നവർ അറിയാനും ഇരിക്കത്തില്ല, ചത്തും പോവും. അവിടെ ഒന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഭക്ഷണവും സൗകര്യവും ഇല്ലാത്തടത്തുനിന്ന് ആരും ഇരിക്കുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും പോയിരിക്കുന്നു. ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ്, 6 മാസത്തേക്കുള്ള ഭക്ഷണവും അത് സംഘടിപ്പിച്ചുകൊണ്ട്. ഡിപ്രഷനുള്ള ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെയൊക്കെ നടന്നു കണ്ടതാണ്, അല്ല കഥ പറയുന്ന കേട്ടതല്ല. മൊത്തം ഇത് തട്ടിപ്പാണ്. പിന്നെ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് എന്താ? ധർമ്മം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് ധർമ്മം. ആ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് ഇവിടെ ജുഡീഷ്യറി ഉണ്ട്, മറ്റേ പോലീസുണ്ട്, മറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അവരൊക്കെയാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. ജനപ്രതിനിധികളുണ്ട്. അല്ലാതെ ഈ എന്താണ് കീർക്കന്മാരെല്ലാം ധർമ്മത്തെ സംരക്ഷിക്കും? ഇവർക്കൊന്നും ഒരു റോളും ഇല്ല, മനസ്സിലായോ? ഇവർക്കൊന്നും ധർമ്മത്തെ രക്ഷിക്കാന്ന് ഇവർക്കൊന്നും ധർമ്മം എന്തെന്നറിയാം? ഈ പറയുന്ന ആർക്കെങ്കിലും ഇന്ത്യൻ പീനൽ കോഡ് എന്തെന്നറിയാമോ? അറിയാമോ എന്താ അത്? ഇവര് വെറുതെ അവരുടെ ജീവിതം ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്നു. ഞാനും കുറച്ചു കാലം ഇങ്ങനെ ഉപജീവനം നടത്തിയ ആളാണ്, മറന്നിട്ടല്ലോ പറയുന്നത്. നമ്മളൊക്കെ അവിടെ ചെന്ന ഇവരുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ സംവിധാനത്തിലൊക്കെയാണ് നമ്മളും ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുമ്പം പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല, ഉള്ള കാര്യം തുറന്നു പറയും. മനസ്സിലായോ? അത് തന്നെ, നമ്മള് പിന്നെ അവിടെ ഇരിക്കുമ്പം പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ കണ്ടതിന്റെ എല്ലാ സീക്രട്ടും മനസ്സിലായി കഴിഞ്ഞപ്പോഴല്ലേ അവിടുന്ന് രക്ഷപ്പെട്ടത്. ഇത് വെറുതെയാണ്. ഇതിനൊന്നും ഒരു കാര്യമില്ല. ഇവര് ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ആരുടെ ബുദ്ധി? ഈ ബ്രാഹ്മണ ബുദ്ധി എന്ന് വെച്ചാൽ പൗരോഹിത്യ ബുദ്ധി. അവൻ സൃഷ്ടിച്ചു വെച്ചാണ് ഈ സർവ ഇടപാടുകൾ. ഇതിനൊന്നും ഒരു തെളിവുകളും ഇല്ല, ഇതിനൊന്നും യാതൊരു തെളിവും ഇല്ലാതെ ഇങ്ങനെ പറയുകയാണ്. ശങ്കരാചാര്യ എന്തായാലും ഉണ്ടാക്കില്ല. കാരണം ശങ്കരാചാര്യർ എഴുതി വെച്ചിരിക്കുന്ന ഭാഷ്യത്തിൽ ഇതുണ്ടാക്കുന്നതിനുള്ള ഒരു തെളിവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സന്യാസം കുറിച്ച് ശങ്കരാചാര്യർ പറയുന്നില്ല. പറഞ്ഞാലേ അതുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ശങ്കരാചാര്യർ ഇതുണ്ടാക്കാൻ യാതൊരു വഴിയും പിന്നല്ലാതെ ഇത് ശൂദ്രൻ ഉൾപ്പെടെ എല്ലാത്തിനെയും ശങ്കരാചാര്യ ബ്രാഹ്മണനെ വിന്യസിക്കാവുന്നതാണ്. ഇത് ശൂദ്രന്മാരെല്ലാവരെയും തലമുട്ടയടിച്ച് ഈ കയ്യില് കുന്തവും കുടച്ചക്രവും കൊടുത്ത് പഴയകാലത്തെ വടിയും മാധവീതും കടാരിയും ഒക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുനടക്കുന്ന ഇവര് ചാവേറുകള് ഇന്ന് ഇവർക്ക് ഇവരുടെ യാതൊരു ആവശ്യവും രാജ്യത്തില്ല. ഈ മണ്ഡലേശ്വരനെ കാണണമെങ്കിൽ ഞാൻ നേരിട്ട് ഇതൊക്കെ സംസാരിക്കും. മലയാളിയാണല്ലോ. എവിടെ? എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ കൈ കിട്ടട്ടെ. ഇല്ല ഇല്ല, മണ്ഡലേശ്വരന് ഈ കമ്പില്ല. മണ്ഡലേശ്വരന് മറ്റേ ശങ്കരാചാര്യരുടെ ഇതുണ്ടല്ലോ, അതിന് പേരെ അവർ ഉപയോഗിക്കുന്ന ഒരു കഴയാണ്. പന്തലിന് കിടുന്ന കഴയുണ്ടല്ലോ, അതുപോലെ ഒരു പഴയ കഴ ഇങ്ങനെ കുറുക്കെ ഒരു വാഴത്തട പോലെ മുറിച്ചു വെച്ചിട്ട് ഇതവർ കൊണ്ടു നടക്കുന്നു. ഇതവരുടെ അധികാര ചിഹ്നമായിട്ട് ഇത് ശരിയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഇവർ ഇതൊരു അധികാരമായിട്ട് ഉപയോഗിച്ചിരുന്നു. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇവരുടെ അവരുടെ അധികാരം, കാരണം ഇവർക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, നല്ല ഒരു മിലിട്ടറി സിസ്റ്റം ഉണ്ടായിരുന്നു ഈ ചാവേറുകൾക്ക്. കാരണം ഇവർക്ക് കോഡ് ഭാഷയായിരുന്നു. നമ്മളൊക്കെ പിന്നെ ഞാനതൊക്കെ മറന്നു, വടക്കേന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കുറച്ച് പഠിച്ചോണ്ടാ പോയത്. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. മടി കിടി ഇങ്ങനെ കുറെ സാധനം, നമ്മുടെ കോഡ് ഭാഷ. അപ്പൊ നിങ്ങൾ ഏത് അക്കാഡമിയിലാണ്? ഞാൻ പറയുന്നത് ഞാൻ നിരഞ്ജനി അക്കാഡമിയിലാണ്, നിർവാണി അക്കാഡമിയിലെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചോദിക്കും അവരുള്ള കോഡുകൾ പറയാൻ പറഞ്ഞു. മനസ്സിലായോ? ഈ ആ അതെ തന്നെ, യോഗപട്ടം ഗുരുവട്ടം മറ്റതും മറിച്ചത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു പഠിച്ചു വെച്ചോണ്ടോ നമ്മളോടായാലും ചോദിച്ചത്. എന്നിട്ട് എന്തുകൊണ്ട്? അതൊരു മിലിട്ടറി രീതിയാണ്. കാരണം ആ ഗ്രൂപ്പിൽ വേറെ ആരും നുഴഞ്ഞു കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കോഡ് ഭാഷ ഉപയോഗിച്ചിരുന്നത്. തൽക്കാലത്ത് വന്നപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ എന്നോടാരും ചോദിച്ചിട്ടില്ല, കോഡൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു കാലത്ത് അത് വളരെ പ്രചാരമായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചില വയസ്സായ മലയാളി സ്വാമികൾക്ക് എന്നോട് ചോദിച്ച് ഈ കോഡുകളൊക്കെ അറിയാമോ, ഞാൻ പറഞ്ഞാൽ അറിയാം, പറഞ്ഞു വെച്ചേക്കണം. മലയാളത്തിൽ നിന്ന് വരുന്നവർക്കൊന്നും ഇതൊന്നും വശമില്ല, ചിലപ്പോൾ അവർ പിടിക്കും. എന്നോടാരും ചോദിച്ചില്ല, കാരണം നമ്മൾ ഇവരുടെ ഇടയ്ക്ക് അങ്ങനെ പോയില്ല. അതുകൊണ്ടായിരിക്കും പിടിക്കാറ്. പിന്നെ എല്ലാ സംവിധാനവും ഉണ്ട്. അല്ല, കൈലാസാശ്രമത്തില് പഠിപ്പിച്ചോണ്ടിരുന്ന ഏകാന്തത്തിൽ പോയാലും ഭക്ഷണം വേണം. അത് തപോവന സ്വാമി എന്ന് പറയുന്നുണ്ട്, ഈ ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്യുന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മനുഷ്യൻ ചത്തുപോകും. ഇത് തപോവന സ്വാമിയുടെ ഇതില് പറയുന്നുണ്ട്. അതിലാണ് ഹിമയദി വികാരത്തിൽ പറയുന്നത്. പിന്നല്ല, ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ജീവിക്കുന്നു? ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്യുന്നു എന്ന് ഞാനങ്ങനെ ഒരാളെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാനും പറ്റത്തില്ല, ഭക്ഷണം കഴിച്ചേ പറ്റും. പിന്നെ ഈ ഡിപ്രഷനൊക്കെ ബാധിച്ചവര് ഭക്ഷണം കുറയ്ക്കും, ചെറിയ അളവിലൊക്കെ കഴിക്കും, അത്രയൊക്കെ സംഭവിക്കും. അല്ലാതെ ഭക്ഷണം ഉപയോഗിച്ച മനുഷ്യൻ ചത്തുപോകും. പിന്നെ ചിലപ്പോ ചില ഈ ചില പ്രാണികൾക്കൊക്കെ അങ്ങനെ ചില ശക്തിയുണ്ട്, മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ചെളിയുടെ അടി പൊതഞ്ഞിരിക്കും ഭക്ഷണം കഴിക്കാതെ. ഇവിടുത്തെ ആർട്ടിക്ക അന്റാർട്ടിക്ക പ്രദേശത്തുള്ള പന്നികളൊക്കെ ഉണ്ട്, തണുപ്പ് കാലത്ത് കുഹയ്ക്കകത്ത് കിടക്കും 6 മാസം ഭക്ഷണം കഴിക്കാതെ. അതുപോലെയൊക്കെ ചില സംഭവങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമാണ്. അത് വെറുതെ. അതുകൊണ്ട് ഈ പറയുന്ന ഇത് ഒരു ചാവേർ പടയെ പണ്ട് ആരോ ഉണ്ടാക്കിയാണ്, ബുദ്ധിയുള്ള ഏതോ മധുസൂദന സരസ്വതി ഉണ്ടാക്കിയാണെന്നും പറയുന്നുണ്ട്. ആയിരിക്കാനല്ലായിരിക്കാം, അതിനൊന്നും വ്യക്തമായ തെളിവില്ല. പക്ഷെ ഇവര് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടിയതായിട്ടും പരസ്പരം ഏറ്റുമുട്ടിയതായിട്ടും മരിച്ചതായിട്ടും ഒക്കെ ഒരു 16-ാം നൂറ്റാണ്ടിന് ശേഷം. അതെല്ലാം മിക്കവാറും ഈ മുഗളന്മാരുടെ അവസാന കാലഘട്ടം, ബ്രിട്ടീഷുകാർ വരുന്ന കാലം ഘട്ടം പോലുള്ള ചരിത്രമേ ഇവർക്കുള്ളൂ. അതിനുമ്പോഴും ഒരു ചരിത്രമൊന്നുമില്ല. ബാക്കി അവരിങ്ങനെ പറയുന്നതാണ്, ഇങ്ങനെ ആയിരുന്നു. വെറുതെ പറയുന്നു. ആ സമയത്തൊക്കെ അതിനോടനുബന്ധിച്ച് മസൂനുസരിസ്ഥിതി അക്ബറിന്റെ കാലഘട്ടത്തിലാണ് അപ്പൊ ഉണ്ടാക്കിയെങ്കിൽ. ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിക്കാൻ വന്നപ്പോ ഇവരെ ഏറ്റുമുട്ടിയെന്ന് പറയുന്നത് ശരിയായിരിക്കാം. അങ്ങനെയാകാൻ കഴിയുമുണ്ട്. ഈ മസൂന സരസ്വതി വലിയ ജാതിവാദിയായിരുന്നു. ശങ്കരാചാര്യനേക്കാളും കടുത്ത ജാതിവാദിയായിരുന്നു. വലിയ ബുദ്ധിമാനുമായിരുന്നു. ഉള്ളി ഒരു പക്ഷെ ഈ മുസ്ലിങ്ങളുടെ ഈ ആക്രമണം കണ്ടുകൊണ്ട് എന്നാ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ചാവേരിപ്പട ഉണ്ടാക്കിയായിരിക്കും അവരെ നേരിടാൻ വേണ്ടി. മുഗളന്മാരെയും പിന്നീട് ബ്രിട്ടീഷുകാരെയും ഒക്കെ അവരെ നേരിട്ടിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ ബംഗാളിൽ അവരെ ഏറ്റുമുട്ടിയതായി പറയുന്നുണ്ട്. ഹരിദ്വാറ്, ബംഗാള്, കാശി, അലഹബാദ് ഇവിടെയൊക്കെ ഇവരെ ഏറ്റുമുട്ടിയ ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ ഏറ്റുമുട്ടലുകളിലെല്ലാം ഇവര് ചർച്ചകളാ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാശിയില് കാരണം ഈ മുഗളന്മാരും പിന്നെ അവരൊക്കെ എന്ന് വെച്ചാൽ നല്ല കുതിരപ്പടയാളികളാണ്. അവര് നമ്മളെക്കാളും നല്ല കായിക ശേഷിയുള്ളവരാണ്, യുദ്ധ വൈദഗ്ധ്യമുള്ളവരാണ്. അപ്പൊ അവരോട് ഇവര് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞാൽ എവിടെ ജയിക്കാനാ? പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ചെറിയ ജയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആത്യന്തികമായി ഇന്ത്യയിലെ വീരശൂര പരാക്രമങ്ങളൊക്കെ പരാജയപ്പെട്ടോണ്ടല്ലേ അവര് നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചത്. കാരണം അവരുടെ യുദ്ധ വൈദഗ്ധ്യവും ഒന്നും നമുക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. അങ്ങനെ അത് ഉണ്ട്, അതൊരു ഭാഗമാണ്. പക്ഷെ അവര് ശക്തരായിരുന്നു. അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണലാരണ്യത്തിൽ ജീവിച്ചവരാണ്. അവര് കായിക ശേഷി നമ്മളെക്കാളും കൂടുതലാണ്. കാരണം പ്രതികൂല കാലാവസ്ഥയിൽ ജീവിച്ചതുകൊണ്ട് അവർക്ക് കായികമായി നമ്മളെക്കാളും ശേഷി കൂടുതലുണ്ട്. ശരീരം തന്നെ നമ്മളെക്കാളും വലിയ ശരീരമാണ്. പിന്നെ യുദ്ധ വൈദഗ്ധ്യത്തിലും നമ്മളെക്കാളും വളരെ കൂടുതലുണ്ട്. ഇവിടെ ആകെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചില കളരിപ്പയറ്റ് വിദ്വാന്മാരുണ്ടെന്നുള്ളതല്ലാതെ ഒരു ടീമായിട്ട്, ഒരു സൈന്യമായിട്ട്, അങ്ങനെ സുശിക്ഷിതമായ സമ്പ്രദായം ഇവിടെ അവരോളം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് അവരിവിടെ കീഴ്പ്പെടുത്തി ഭരിച്ചത്. ആ പിന്നെ ചില യുദ്ധങ്ങളിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ആത്യന്തികമായി ജയം അവർക്ക് തന്നെയായിരുന്നു. എപ്പോഴും ശിവജിയൊക്കെ എന്താണ്, ഒളിപ്പോരല്ലായിരുന്നു? ഒളിപ്പോരായിരുന്നു ശിവജി. ഔറംഗസേബിനോട് അപ്പൊ ജയിച്ചവൻ തന്നെയാണ് കഴിവുള്ളവൻ. എന്താ സംശയം? എന്താ തോറ്റവൻ യുദ്ധമല്ലേ? ഞാൻ കേട്ടു, ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല. ഇനിയിപ്പം ഈ അമേരിക്കയും ഇസ്രായേലും ഇറാനുമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടല്ലോ, ഈ അടുത്ത സ്റ്റെപ്പ് ചാവേരായി. ഒരു സമാധാനമായ ഈ ചാവേർ ആക്രമണമുണ്ടോ? അത് ഈ ഇറാനിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയിലും പറ്റുന്ന വഴിയാകും കൂടുതൽ. അതുകൊണ്ട് സന്യാസം, അത് ബ്രാഹ്മണ സന്യാസമാണ്. ബാക്കി ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് വന്ന ഒരു സന്യാസമാണ് നമ്മുടെ എല്ലാ നിങ്ങളുടെയൊക്കെ സന്യാസം. അതിന്റെ തുടർച്ചയായിട്ട് ഈ തമിഴ് പാരമ്പര്യം എന്ന് പറയുന്നതും മറ്റിടത്തുനിന്ന് ഒന്നാണ്. അതിന്റെ ഒരു അത് തന്നെ, അതിനും മറ്റേതിന്റെ സ്വാധീനം ഉണ്ടെന്ന്. മറ്റവരുടെ. ഭാരതത്തിലെ അവരുടെ ഒരു സ്വാധീനമുണ്ട്. കാരണം ഭാരതത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവരാണ്. ഇന്ത്യയിലേക്ക് കുടിയേറ്റം ആരംഭിച്ചതിന് ശേഷം, ആഫ്രിക്കയിൽ നിന്ന് ഇന്നത്തെ ഇറാഖ് വഴി ഇന്ത്യയിലേക്ക് കുടിയേറ്റം വന്നതിന് ശേഷം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചാണ്. അതിന്റെ തെളിവാണ് 2019 നടത്തിയ ജനറ്റിക്കൽ സ്റ്റഡീസ്. അതായത് നമ്മുടെ ഇവിടത്തെ നമ്മുടെയൊക്കെ ജീന് പരിശോധിച്ചു കഴിഞ്ഞാൽ വടക്കേന്ത്യക്കാരുടെ ജീന് നമ്മളിലുണ്ട്. നമ്മളെ ശുദ്ധ ജീനുള്ളതല്ല, അത് നമ്മളിലുമുണ്ട്. അവരെ പരിശോധിച്ചപ്പോൾ നമ്മുടെ ജീൻ അവരിലുമുണ്ട്. ഇതൊക്കെ പലവണ ഇടകലർന്നിട്ടുള്ളതാണ്. പിന്നെ ഭൂപ്രകൃതി അനുസരിച്ചും കാലാവസ്ഥ കൊണ്ടും മനുഷ്യരുടെ രൂപത്തിനൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ ചെങ്കോട്ട ഒരു എസ്സുകളുണ്ട്, പോയിട്ടുണ്ട്. അതുവഴി ചെങ്കോട്ട വഴി യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ കുണ്ടർ അച്ചങ്കോവിൽ കഴിഞ്ഞാൽ യെസ് വളവ്, മനസ്സിലായോ? ആ യെസ് വളവിൽ ഞാൻ സ്ഥിരം അതുവഴി യാത്ര ചെയ്യുമായിരുന്നു. അവിടെ എസ്റ്റേറ്റിൽ പോകുമ്പോ അപ്പൊ ഈ യെസ് വളവിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, തൊട്ടപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലാവസ്ഥയും മാറി ആളുകളും മാറി. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെളുത്ത ആള് കാണത്തില്ല. യെസ് വളവ് കഴിഞ്ഞ് മേളിലിറങ്ങി തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വെളുത്ത ആൾക്കാർ. ഈ ഒരു മലയുടെ അപ്പുറം ഇപ്പുറമാണ് ജനങ്ങളുടെ, അവിടെ ആൾക്കാരുടെ ഷേപ്പിന് വ്യത്യാസം, അവരുടെ ഭാഷയ്ക്ക് വ്യത്യാസം, അവരുടെ നിറത്തിന് വ്യത്യാസം, എല്ലാം മാറിപ്പോകുന്നു. ഇങ്ങനെ ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും എല്ലാം വന്ന മാറ്റമാണ്. വാസ്തവത്തിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് കിടക്കുകയാണ്. പിന്നെ ചില ഭാഗങ്ങളുണ്ട്, ഇല്ലാതെ ഇല്ല, തമിഴ്നാട്ടിലെ ഏതോ ഒരു ഭാഗത്ത്, ഒരു പ്രദേശത്ത് മാത്രം ഉള്ള ജനങ്ങളുടെ ജീനും ആഫ്രിക്കയിലുള്ളവരുടെ ജനങ്ങളുടെ ജീനുമായിട്ട് വളരെ സാമ്യമുണ്ട്. അങ്ങനെയും പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാറിലും വ്യത്യാസമുണ്ട്. തണുപ്പ് കൂടുതലാകുമ്പോൾ വെയില് കൂടുതലും അപ്പുറത്ത് പോകും. അതുകൊണ്ടല്ലേ തൊട്ടപ്പുറത്ത് ഇറങ്ങിയ ഈ തമിഴ്നാട്ടുകാർക്ക് ഈ സിനിമയോട് ഇത്രയും ഭ്രാന്ത് വരാൻ കാര്യം എന്താണ്? സിനിമാ ഭ്രാന്തന്മാരാണല്ലോ. കാരണം ഇവർക്ക് ഈ സിനിമയിൽ മാത്രമേ വെളുത്ത പെണ്ണുങ്ങളെ കാണാൻ പറ്റൂ, ബാക്കി അവിടെയുള്ള മുഴുവൻ സ്ത്രീകളും കറുപ്പാണ്. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടുപിടിച്ചത് എന്റെ ഒരു ഗവേഷണമാണ്. അതുണ്ട്, അത് സാമാന്യ ജനങ്ങളെ, അത് ഒരു പ്രത്യേക ജാതി. അതെന്താ? അത് വടക്കേ ഇന്ത്യ അങ്ങോട്ട് വന്നാണ്. ഞാൻ ട്വിറ്ററിലൊക്കെ അവിടെയുള്ള ആൾക്കാര് 7 മണിക്ക് വെള്ളത്തിൽ വരുവാണെങ്കിൽ രാവിലെ വൈകുന്നേരം വരെ വരുവോ, അവർക്ക് ഒരു ക്ഷീണം അതൊന്നുമില്ല. അവരെ കളറിന്റെയാണ് ശരി. എന്നാ നമുക്ക് നിർത്താം. ഒരുപാടായിരുന്നു.